الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أرابط الحديث أنا إن نمبر بديك ندر. قال الإمام النووي رحمة الله عليه أن أبي عبد الله نعمان بن بشير رضي الله عنهما قال سمعت رسول الله صلى الله عليه وآله وسلم يقول إن الحلال بين وإن الحرام بين وبينهما أمور مشتبهات لا يعلمهن كثير من الناس فمن اتقى الشبهات استبرأ لدينه وعرضه ومن وقع في الشبهات وقع في الحرام كالراعي يرعى حول الحمى يوشك أن يرتع فيه ألا وإن لكل ملك حمى ألا وإن حمى الله محارمه ألا وإن في الجسد مضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب رواه البخاري ومسلم إمام بخاري ومسلم نبيذن جينا നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. അദ്ദേഹം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ. ഹലാല് വളരെ വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. വബൈനഹുമാ ഉമൂറുൻ മുസ്തബിഹാത്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ഹലാലാണെന്നോ ഹറാമാണെന്നോ വ്യക്തമല്ലാത്തത്. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്. ഭൂരിഭാഗം ജനങ്ങൾക്കും അത് ഹലാലാണെന്നോ ഹറാമാണെന്നോ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണത്. ഫമൻ ഇത്തഖ ശുബുഹാത്തി. അങ്ങനെ സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ട് ആരെങ്കിലും പിന്നെ ശ്രദ്ധ പുലർത്തിയാൽ ഇസ്തബ്ര അലി ദീനിഹി വഅർദിഹി, അവന്റെ അഭിമാനത്തെയും അവന്റെ ദീനിനെയും അവൻ സംരക്ഷിച്ചു. ഒമൻ വഖഅ ഫി ശുബഹാത്ത്. ആരെങ്കിലും അങ്ങനെയുള്ള സംശയങ്ങളിൽ സംശയങ്ങൾ പ്രവർത്തിച്ച അതിൽ വീണുപോയാൽ ഫമൻ വഖഅ ഫി ശുബഹാത്തി വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിൽ പതിക്കും. കർറാഇ യർആ ഹൗല ഹിമാ, ഏതുപോലെ കർറായി ഒരു ആട്ടിടയൻ, യർഅ ഹൗലൽ ഹിമ, അവൻ ആടിനെ മേയ്ക്കുന്നത് സംരക്ഷിത മേഖലയ്ക്ക് ചുറ്റുമാണ്. യൂഷിക്കു അയർത്താ ഫീഹി, അവന്റെ ആടുകൾ അതിൽ മേയാൻ സാധ്യതയുണ്ട്. അലാ വൈന്നലി കുല്ലി മലിക്കിൻ ഹിമ, അറിയുക ജനങ്ങളെ, ഓരോ രാജാക്കന്മാർക്കും ഓരോ സംരക്ഷിത മേഖലകളുണ്ട്. അലാ വൈന്ന ഹിമല്ലാഹി മഹാരിമുഹു, അള്ളാഹുവിന്റെ സംരക്ഷണ മേഖലയാണ് അവൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ. അലാ വൈന്ന ഫിൽ ജസദി മുദ്ഗ, അറിയുക ശരീരത്തിൽ ഒരു കഷ്ണമുണ്ട്, മാംസ കഷ്ണം. ഇദാ സലഹത്ത് സലഹ ജസദു കുല്ലുഹു, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത്ത് ഫസദ ജസദു കുല്ലുഹു, ആ കഷ്ണം കേടുവന്നാൽ ശരീരം മുഴുവൻ ഫാസിദായി, കേടുവന്നു. അലാ വഹിയൽ കൽബ്, ആ കഷ്ണമാണ് ഹൃദയം. ഇമാം ബുഖാരി മുസ്ലിമും ധരിച്ചത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് ധരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബു അബ്ദില്ല. ഈ കിതാബിലും റിയാദു സ്വാലിഹീനിലും ഇമാം നവവി സഹാബിമാരോടുള്ള സ്നേഹം വ്യക്തമാക്കാൻ വേണ്ടി തന്നെ അവരുടെ വിളിപ്പേര് ചേർത്താ പറഞ്ഞിട്ടുള്ളത്. ഓരോ സഹാബിയെയും നേരത്തെയുള്ള ഹദീസിൽ പറയാൻ വിട്ടുപോയതായിരുന്നു. ആയിഷ റളിയല്ലാഹു പറ്റി അദ്ദേഹം പറഞ്ഞത് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദില്ല എന്ന്. ഉമ്മു അബ്ദില്ല എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അങ്ങനെ മകനില്ല ശരിക്ക്, പക്ഷേ വിളിപ്പേര് അങ്ങനെയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അസ്മ, ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹയുടെ മകനാണ് അബ്ദുള്ള. ആ അബ്ദുള്ളയിലേക്ക് ചേർത്ത് ആയിഷ റളിയല്ലാഹുവിനെ ഉമ്മു അബ്ദില്ല എന്ന് വിളിക്കാറുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ആയിഷ റളിയല്ലാഹു പ്രസവിക്കുകയോ ഗർഭിണിയാവുകയോ മക്കളുണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതേപോലെ ഇവിടെ അബു അബ്ദില്ല നുഅ്മാൻ ഇബ്നു ബഷീർ, അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ് അബു അബ്ദില്ല. ബഷീറു സഹാബിയാണ്, അതുകൊണ്ടാണ് റളിയല്ലാഹു അൻഹുമാ എന്ന് പറഞ്ഞത്. ഈ ബഷീറാണ് നുഅ്മാനു കുറച്ച് പ്രത്യേകം സ്വത്ത് ലോഹരി കൊടുത്തുകൊണ്ട് റസൂലിന്റെ അടുത്ത് വന്ന് പറഞ്ഞത്, ഞാൻ നുഅ്മാന് കുറച്ച് സ്വത്ത് കൊടുത്തിട്ടുണ്ട്, റസൂൽ എന്നെ സാക്ഷിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ റസൂൽ പറഞ്ഞു എല്ലാ മക്കൾക്കും ഇതേപോലെ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഇല്ല. അപ്പൊ റസൂൽ പറഞ്ഞു എന്നാ അനീതിക്ക് എന്നെ സാക്ഷിയാക്കരുത്, അപ്പൊ എല്ലാ മക്കൾക്കും തുല്യമായിട്ടേ അവകാശം നൽകാൻ പാടുള്ളൂ എന്ന് ഈ ഹദീസിൽ തെളിവുണ്ടാകെ ആ സംഭവമൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രമുഖന്മാരായ സഹായിമാരാണ് രണ്ടാണ്. സമയത്ത് റസൂലുള്ളാഹി യഖൂൽ, റസൂലുള്ളാഹി പറഞ്ഞു ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. അങ്ങനെയാണല്ലോ. ഹലാൽ എന്തൊക്കെയാണ്? ഇന്നെ കാര്യങ്ങളൊക്കെ അല്ലേ. തേങ്ങ ഹലാലാണ്, പാല് ഹലാലാണ്, ചോറ് ഹലാലാണ്, അങ്ങനെ അങ്ങനെ പോയി. പിന്നെ ഹറാമാണോ ഹലാലാണോ? ഒരു ഹറാമ് പോയി, ഹറാമും വ്യക്തമാണ്. എന്തൊക്കെയാണ്? കള്ള് ഹറാമാണ്, അതേപോലെ പന്നി ഹറാമാണ്, ഇതൊക്കെ വ്യക്തമാണ്. അതിനിടയിൽ ഒരാൾ പറയാണ് വീഞ്ഞ് ഹലാലാണോ ഹറാമാണോ? അപ്പോ സംശയം വന്നു. ലഹരി ഇല്ലാത്ത വീഞ്ഞ്. അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ചോദിക്കുകയാണ്, ഉടുമ്പ് ഹറാമാണോ ഹലാലാണോ? പിന്നെ കുതിര ഹലാലാണോ ഹറാമാണോ? ചില അഭിപ്രായവ്യത്യാസങ്ങൾ ഫുഖഹാക്കളിൽ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. വബൈനഹുമാ ഉമൂറുൽ മുസ്തബിഹാത്ത്, വ്യക്തമല്ലാത്ത ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ലാ യഅലമുഹുന്ന കസീറുൻ മിനന്നാസ്, ഭൂരിഭാഗം ജനങ്ങൾക്കും അതറിയില്ല. ഇങ്ങനെയുള്ള മസലകളൊക്കെ കൂടുതൽ ഉണ്ടാവാറുള്ളത് പലിശ സക്കാത്ത് ഇങ്ങനൊക്കെ ആയിട്ട് പല വിഷയ സാമ്പത്തികമായിട്ടൊക്കെയാണ് പലപ്പോഴും വരാറുള്ളത്. അത് ജനങ്ങൾക്ക് അതിന്റെ നിജസ്ഥിതി അറിയാൻ പറ്റൂല. അതെന്താ ചെയ്യേണ്ടത്? ഫമൻ ഇത്തഖ ശുബഹാത്തി ഇസ്തബ്റഅ ലിദീനിഹി വഅർദിഹി, അത് ഉപേക്ഷിച്ചവൻ അവന്റെ അഭിമാനത്തെയും അവന്റെ ദീനിനെയും അവൻ സംരക്ഷിച്ചു എന്നാണ്. അപ്പൊ ഹറാമിൽ പതിക്കാതെ സൂക്ഷിക്കുക, അതറിയാത്തടത്തോളം കാലം. അറിഞ്ഞ് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിലേതാണ് അവന് രൂപപ്പെട്ടു വന്നത്, അവന്റെ പിന്നെ പഠനത്തിൽ അവൻ എത്തിച്ചേർന്നത്, അതനുസരിച്ച് പ്രവർത്തിക്കാം. അതല്ലെങ്കിൽ ശുഭഹാത്തിനനുസരിച്ച് ശുഭഹാത്തുകളെ, സംശയമുള്ള കാര്യങ്ങളെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആരെങ്കിലും സംശയമുള്ള കാര്യം പ്രവർത്തിച്ചാൽ, ഉദാഹരണത്തിന് ബാങ്കിലെ പലിശ, അതിനു വേണ്ടി നമ്മൾ സഹായിക്കുക നടക്കാൻ വേണ്ടി. അപ്പൊ ഒരാൾ പറഞ്ഞു അത് ഹറാമാണ്, വേറൊരാൾ പറഞ്ഞു അല്ല നമ്മളൊരു മിസ്കീനെ സഹായിക്കുകയല്ലേ ഹലാലാണ് എന്ന് പറഞ്ഞു, അത് ശുഭഹത്താണ് എന്ന് വിട്ടേക്കുക. ഇതാണ് ശുഭഹത്ത് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ശുഭഹാത്തുകൾ ഒരാൾ ചെയ്താൽ വഖാഫിൽ ഹറാം, അവസാനം പിന്നെ ഹറാമിൽ വീഴും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് ഉദാഹരണം പറയാണ്. റസൂലുള്ളാഹിന്റെ എല്ലാ ഹദീസുകളും അങ്ങനെയാണല്ലോ, ജവാമിയോൽ കരീം, കുറഞ്ഞ ആശയത്തിൽ കുറഞ്ഞ വാക്കുകളിൽ വലിയ ആശയങ്ങളാണ്. അതേപോലെ ശ്രോതാക്കളെ ആകർഷിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ്. അല്ലാഹു സല്ലല്ലാഹി അലൈഹി മുഹമ്മദ് റസൂലുള്ളാഹി പറയാണ്, കറായി യറാ ഹൗലൽ ഹിമാ, സംരക്ഷിത മേഖലയ്ക്ക് ചുറ്റും ആട് മേയ്ക്കുന്നവരെ പോലെ. ഓരോ കാലഘട്ടത്തിലും രാജാക്കന്മാര് പഴയ കാലത്തൊക്കെ പറയാറുണ്ടായിരുന്നതാണ് ഇന്ന പ്രദേശങ്ങളിൽ ഇന്ന ഗവൺമെന്റിന്റെ ഒട്ടകം മേയ്ക്കാനുള്ളതാണ്. നമ്മുടെ നാട്ടിലിപ്പോ ഈ വനമൊക്കെ പറയാറില്ലേ, വനം സംരക്ഷിത മേഖലയാണ്, അവിടെ നമ്മൾക്ക് പ്രവേശിക്കാൻ പാടില്ല, ചിലപ്പോൾ മനുഷ്യന്മാർക്ക് കയറാൻ തന്നെ പാടുണ്ടാവില്ല, ചിലപ്പോൾ മൃഗങ്ങളെ കടത്താൻ പാടുണ്ടാവില്ല. അങ്ങനെ മൃഗങ്ങളെ കടത്താൻ പാടില്ലാത്ത, മനുഷ്യന്മാര് കടക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ രാജാക്കന്മാർ പ്രഖ്യാപിക്കും, അതിലേക്ക് എങ്ങാനും കടന്നു പോയാണ്ടല്ലോ രാജാവിന്റെ സ്വഭാവം ഒക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇടയന്മാര് അവിടെ പോവില്ല. നമ്മളിപ്പോ കണ്ടില്ലേ, രാജാവ് പറഞ്ഞു 7 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല. ഞാൻ ഇന്നലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോ ഒരു ഈച്ചനെയും കൂടി അവിടെ കാണാനില്ല, ആദ്യമായിട്ടാണ്. ഇപ്പോ ഏതൊക്കെ സമയങ്ങളിൽ നമ്മൾ ഇസ്ലാമിന് വിലക്കി എല്ലാ കാര്യങ്ങളിലും ആൾക്കാർ ചെയ്യാറില്ലേ, പക്ഷെ ഇവിടെ രാജാവ് എന്ന് പറഞ്ഞപ്പോ പിന്നെ അറിയാം അടിന്റെ ചൂട്. ആ 10,000 വില അറിയുന്നോണ്ട് ആരും പുറത്തേക്ക് ഇറങ്ങിയില്ല. ഇത് രാജാക്കന്മാരുടെ സ്വഭാവമാണ്. എന്നാൽ നബിസ്വല്ലാസ്മാദോട് പറയുന്നു നോക്കുങ്ങൾ, അലാ വൈന്നലി കുല്ലി മലിക്കിൻ ഹിമ, ഓരോ രാജാവിനും ഓരോ ഹിമണ്ട്, സംരക്ഷിത മേഖലയുണ്ട്. എന്നിട്ട് റസൂലുള്ള പറയാണ് അതിൽ പിന്നെ, അലാ വൈന്ന ഹിമല്ലാഹി മഹാരിമുഹു, അള്ളാഹുവിനും ചില സംരക്ഷണ മേഖലയുണ്ട്, അള്ളാഹു ഇതേപോലെ ചില വിലക്കുകൾ വെച്ചിട്ടുണ്ട്, അതാണ് മഹാരിമുഹു, അള്ളാഹു ഹറാമാക്കിയ സംഗതികൾ, അതിനോടടുത്താൽ അള്ളാഹുവിന്റെ ശിക്ഷ ഉണ്ടാകും. അലാ വൈന്ന, എന്നിട്ട് നബിസ്വല്ലാസ്മാദുകൾ ആ ഹറാമിന് മുന്നറിയിപ്പ് നൽകുകയാണ്, ഹറാമ് പ്രവർത്തിക്കുന്നത് വലിയ തെറ്റാണ്, കാരണം കൽപ്പിച്ച ഒരു കാര്യത്തെ സംബന്ധിച്ച് ഇസ്ലാം പറഞ്ഞത് ഫത്തഖുല്ലാഹ മസ്തതഅത്തും, കഴിയും പോലെ ചെയ്യാനാണ്. എന്നാൽ ഹറാമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്താ, പൂർണ്ണമായി വിട്ടുനിൽക്കാനാണ്. കള്ളുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, നിഷിദ്ധമാക്കിയ കാര്യങ്ങളൊക്കെ വിട്ടുനിൽക്കുക. ആ ഹറാമുകളാണ് പിന്നെ മനുഷ്യനെ നശിപ്പിക്കുന്നത്. ഹറാമുകളുടെ ഗൗരവം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത്. അലാ വൈന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യന്റെ ശരീരത്തിനൊരു മാംസകഷ്ണുണ്ട്, ഇതാ സലഹത്ത് സലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു, കേടുവന്നാ അവൻ മുഴുവൻ കേടുന്നു. അലാ വഹിയൽ കൽബ്, അതാണ് ഹൃദയം. ഹൃദയമെന്ന രക്തകഷ്ണം അല്ലെങ്കിൽ ആ മാംസകഷ്ണം, ആ അവയവം ആണ് ശരീരം നന്നാക്കുകയും കേടുവരുത്തും ചെയ്യുന്ന ഒരു കഷ്ണം എന്ന് റസൂലുള്ള പറയാൻ. ഈ കാര്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മുകളിൽ പറഞ്ഞതിനോട് ചേർത്തി പറഞ്ഞിട്ടുള്ളത്, അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്നവന് മാത്രമേ അവന്റെ കൽബ് നന്നാക്കാൻ പറ്റുള്ളൂ, കൽബ് നന്നായാലും മാത്രമേ അവന്റെ ശരീരം നന്നാക്കാൻ പറ്റുള്ളൂ. അപ്പോ ഹറാമുകളൊക്കെ ചിന്തിക്കുക, ഹറാമുകൾ പറയുക, ഹറാമ് തിന്നുക, ഹറാമുവിനെ ഒഴിവാക്കി പക്ഷെ ശുബ്ഹാത്ത് തിന്നുക, ശുബ്ഹാത്ത് പറയുക. ആ വാക്ക് പറയല് തെറ്റാണോ ഹറാമാണോ ഹലാലാണോ എന്ന് ഉറപ്പില്ല, സംശയമുണ്ട് എന്നാലും പറയാം. അത് കാണല് ഹലാലാണോ ഹറാമാണോ ഉറപ്പില്ല, എന്നാലും അത് കാണുക. അത് പിന്നെ വാങ്ങാൻ പാടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പില്ല, എന്നാലും ഹറാമാന്ന് സംശയമുണ്ട് അതോടൊപ്പം വാങ്ങുക. ഇങ്ങനെ ചെയ്താൽ അത് മനുഷ്യന്റെ പ്രവൃത്തിയെ കേടുവരുത്തുന്നതാണ്. എങ്ങനെയാണ്, അവന്റെ കൽബ് കേടുവരും. കല്ലാബൽ റാനാല കുലൂബിഹിമാക്കാനു യക്സിമോൻ, അവരുടെ പ്രവൃത്തി കാരണമായി അവരുടെ ഹൃദയങ്ങൾ കറുത്തുപോയി. പിന്നെ കറുത്ത് കറുത്ത് കറുത്ത് അത് കഴിയാ വൃത്തിയാവില്ല. കെൽ കൂസി മുജഹിയ, റസൂലുള്ള പറഞ്ഞ അങ്ങനെയാണ്, കമഴ്ത്തി വെച്ച കലം പോലെ, കലത്തിന്റെ അടിയിൽ തന്നെ കരിയുണ്ടാവും, കല പിന്നെ കമഴ്ത്തിയാ വെച്ചിട്ടുള്ളത്, അതിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ അതിന്റെ ഉള്ളിൽ കയറൂല. ഈ രൂപത്തിൽ മനുഷ്യന്റെ ഹൃദയമായി പോവും, അവരുടെ കൂടി അവന്റെ പ്രവൃത്തി നാശമായി പോവും. ഇതാണ് ഹറാമുകൾ എന്ന് നബിസ്വല്ലാസ്മാദങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ ഹറാമുകൾ തിന്നാൽ അതിന്റെ ഗൗരവം നമ്മുടെ ശരീരത്തിൽ അതുണ്ടാവും, നമ്മളുടെ കർമ്മങ്ങളിൽ അതുണ്ടാവും, നമ്മളുടെ മക്കളിൽ പോലും ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഹറാമിനെ സൂക്ഷിക്കുക. പിന്നെ ഇപ്പോ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ കാരണം അത് ഹറാമുകളാണ്. ഹറാമുകൾ കണ്ടിട്ട് അള്ളാഹു കോപിക്കും, അങ്ങനെയുള്ള കോപത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതുപോലെ രാജാക്കന്മാര് കോപിച്ച പോലെ, ഭരണാധികാരികൾ കോപിക്കുന്നത് പോലെ. അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയം മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ഹറാമിൽ നിന്ന് പരമാവധി ഒട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.